ഹേതുശബ്ദസ്യപ്രയോഗേ ഹേതുദ്വത്യേ തൃതീയാസ്യാദ് ഷഷ്ടീ ച കേന ഹേതുനാവസതി കസ്യ ഹേതോഃ. ഒന്നുമ്പോകുന്നത് ഹേതുശബ്ദം പ്രയോഗിക്കണം, ഹേതുപ്പിക്കുകയും വേണം. രണ്ടും വന്നു കഴിഞ്ഞാൽ അവിടെ ഷഷ്ടി വരും. അന്യസ്യ ഹേതുർവസതി, അവിടെ ഹേതുശബ്ദത്തെ ദ്യോതിപ്പിക്കുന്നു, ഹേതുശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, രണ്ടുമുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? സർവനാമനോ ഹേതുശബ്ദസ്യ പ്രയോഗേ. സർവനാമവും ഹേതുശബ്ദവും പ്രയോഗിക്കണം. ഹേതുശബ്ദം മാത്രം പോലെ സർവനാമവും പ്രയോഗിക്കണം. സർവനാമനോ ഹേതുശബ്ദസ്യ പ്രയോഗേ. പിന്നെ ഹേതോദ്യോത്തി, ഹേതുവിനെ ദ്യോതിപ്പിക്കുകയും വേണം. തൃതീയ സൂത്രത്തിലുണ്ട് ച പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? ഷഷ്ടി ഹേതു പ്രയോഗേ തൃതീയ സ്യാദ് ഷഷ്ടി ച, ഷഷ്ടിയും വരുന്നു. ഒരുമിച്ച് വന്നിരിക്കുന്നു. കേന ഹേതുനാവസതി, അവിടെ കേന സർവനാമം പ്രയോഗിച്ചു, ഹേതുശബ്ദം പ്രയോഗിച്ചു, രണ്ടുമുണ്ട്. ഹേതുവിനെ ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ തൃതീയ ഒന്നു, കേന ഹേതുന ഷഷ്ടി ഒന്നു, ഹേതോഹോ വസതി രണ്ടും വന്നു. നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഷഷ്ടി വരും, സർവനാമം അവിടെ ഇല്ല, ഇവിടെ സർവനാമമുണ്ട്. അതാണ് കേന ഹേതുന വസതി കസ്യ ഹേതോ. വസിക്കുന്നതിന് എന്താ കാരണം? അർത്ഥം ഒന്നേ, വിഭക്തി മാറുന്നു എന്നേ ഉള്ളൂ, അർത്ഥത്തിന് മാറ്റമില്ല. സമുച്ചയം ചായന്തി ചെയ്തിരിക്കുന്നു, രണ്ടിനെയും സമുച്ചയിച്ചിരിക്കുന്നു. അങ്ങനെ തൃതീയയും ഷഷ്ടിയും രണ്ടും ഉപയോഗിക്കാം. എന്തായാലും ഒരു സമയം ഒന്നല്ലേ ഉപയോഗിക്കാൻ പറ്റും, മറ്റോ ഉപയോഗിക്കുന്നില്ല. ഫലത്തിൽ വികല്പം പോലെയാണ്. വികല്പമാണെങ്കിൽ ഒരു സമയത്ത് ഒന്നേ ഉപയോഗിക്കും. നിമിത്തപര്യായ പ്രയോഗേ യോഗേന്നാണ് പലയിടത്തും, ഇവിടെ പ്രയോഗേന്നാണ്. സർവാസം പ്രായദർശനം കിം നിമിത്തം വസതി കേന നിമിത്തേന കസ്മേ നിമിത്തായ ഇത്യാദി ഏവം കിം കാരണം കോ ഹേതു കിം പ്രയോജനം ഇത്യാദി പ്രായഗ്രഹണാത് ആ സർവനാമനഃ പ്രഥമാദ്വിതീയേ ന സ്ഥഃ ജ്ഞാനേന നിമിത്തേന ഹരി സേവ്യഹ ജ്ഞാനായ നിമിത്തായ ഇത്യാദി. പറയുന്നു നിമിത്തപര്യായ യോഗേ, നിമിത്തപര്യായങ്ങൾ പ്രയോഗിക്കുമ്പോൾ യോഗെന്നുള്ളതാണ് കൂടുതൽ. നിമിത്തപര്യായ യോഗേ, നിമിത്തപര്യായങ്ങളുടെ യോഗം വരുമ്പോൾ ഏതുമായിട്ട്? സർവനാമം ഉണ്ടല്ലോ, അതിനോട് നിമിത്ത ശബ്ദങ്ങളുടെ പര്യായ ശബ്ദങ്ങൾ അതിനോട് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനോടൊപ്പം പ്രയോഗിക്കുമ്പോഴെന്നും പറയാം. സർവാസാം പ്രായദർശനം, സർവാസാം എന്ന് പറഞ്ഞാൽ സർവാസാം വിഭക്തിനാം പ്രായദർശനം, മിക്കവാറും പ്രായം എന്തിനു പറഞ്ഞു അത് പറയും. ഉദാഹരണം എന്താണ്? കിം നിമിത്തം വസതി, നിമിത്ത പര്യായ ശബ്ദങ്ങൾ അവിടെ കിം നിമിത്തമെന്നോ കിം കാരണമെന്നോ കോ ഹേതുവെന്നോ പ്രയോഗിക്കാം. ഇവിടെ നിമിത്തം നവസമായോണ്ട് കിം പ്രയോഗിച്ചു. അവിടെ എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു? സർവനാമത്തിനൊപ്പം പ്രയോഗിച്ചിരിക്കുന്നു. കിം നിമിത്തം വസതി. ഇപ്പോ സർവാസാം വിഭക്തിനാന്നാണ് പറഞ്ഞത്. എല്ലാ വിഭക്തികളും പ്രയോഗിക്കാം. ഇപ്പൊ കിം നിമിത്തം എന്ന് പറയുന്നിടത്ത് ഏത് വിഭക്തിയാ? രണ്ടഭിപ്രായം വന്നു. പ്രഥമയെന്നും ദ്വിതീയെന്നും രണ്ട് ശരിയാണ്. എന്തുകൊണ്ട്? പ്രഥമയും ദ്വിതീയും ഇങ്ങനെ തന്നെ കിം എന്ന് തന്നെ. പ്രഥമ ദ്വിതീയ തൃതിയിലാണെങ്കിലോ കേന നിമിത്തേന അങ്ങനെ പ്രയോഗിക്കാം. കസ്മൈ നിമിത്തായ, കസ്മാത് നിമിത്താത്, കസ്യ കസ്മിൻ, അർത്ഥമൊന്ന് തന്നെ. വിഭക്തികൾ മാറി കണ്ടുകൊണ്ട് വിഭക്തിക്കനുസരിച്ച് അർത്ഥം മാറ്റാൻ ശ്രമിക്കരുത്. എങ്ങനെ പറഞ്ഞാലും അർത്ഥം എന്താണ്? കസ്മിൻ നിമിത്തേ വസതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അതിനുവേണ്ടി താമസിക്കുന്നു. താമസിക്കുന്നതിന് എന്താ കാരണം? വ്യക്തികൾ മാറിക്കൊണ്ടൊരു അർത്ഥം. അതേ അർത്ഥം തന്നെയാണ് കിം കാരണം, കേന കാരണേന, കസ്മി കാരണായ, കസ്മാത് കാരണ, അതുപോലെ കോ ഹേതു. വിശേഷത്തിനനുസരിച്ച് വിശേഷം വരെ നിമിത്തം നവസോലിംഗം ഹേതു പുല്ലിംഗം. കോ ഹേതു അടുത്തത് കോ ഹേതു കഴിഞ്ഞ അടുത്ത് എങ്ങനെയാണ്? കം ഹേതും പിന്നെ കേന ഹേതുന കസ്മൈ കസ്മൈ കസ്മൈ ഹേതവേ കസ്മാത് കസ്മാത് ഹേതുഹ് കസ്മിൻ ഹേതൗ പുല്ലിംഗമായതുകൊണ്ട്. കിം പ്രയോജനം, കേന പ്രയോജനേന, കസ്മിൻ പ്രയോജന. എല്ലാ വ്യക്തികളും ഇങ്ങനെ പ്രവേദിക്കാം എന്നർത്ഥം. ഇവിടെ ഒക്കെ പ്രത്യേകത ഉള്ളതെന്താണ്? ഇവിടെയൊക്കെ ഹേതുവിനെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകം അനുസരിച്ചാണെങ്കിൽ രണ്ട് സൂത്രത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? നിമിത്ത പര്യായങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഹേതുവിനെ ദ്യോതിപ്പിക്കുമ്പോൾ അത് വരുമല്ലോ, എല്ലാ വ്യക്തികളും വരും. അപ്പൊ അനസ് ഹേതോ അതിനും വാർത്തകം മതി. ഇവിടെ നിമിത്ത പര്യായം പ്രയോഗിച്ചിരിക്കുന്ന ഏതാണ്? ഹേതോ. അടുത്ത് കേന ഹേതുന, അവിടെ നിമിത്ത പര്യായം പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ സർവനാമം വേണമെന്നോ വേണ്ടെന്നോ വാർത്തകത്തിൽ പറയുന്നില്ല. സർവനാമം ഇല്ലെങ്കിലും വരും. എന്തുകൊണ്ട്? നിമിത്ത പര്യായം സർവനാമം ഉണ്ടെങ്കിലും വരും. നിമിത്ത പര്യായം പ്രയോഗിക്കണമെന്നേ ഉള്ളൂ. സർവനാമം വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വിശേഷ്യം വിശേഷണത്തിന് അനുസരിച്ച് വന്നോളൂ. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കേന നിമിത്തേന, നിമിത്ത ശബ്ദം പര്യായം പ്രയോഗിച്ച് തൃതീയ വന്നു. കേന അതിന് അതുപോലെ വരത്തുള്ളൂ. അതുകൊണ്ട് വാർത്തകം കൊണ്ട് രണ്ട് സൂത്രം ഒഴിവാക്കാം. ദൈവം കിം കാരണം കോ ഹേതു കിം പ്രവിന ഇത്യാദി പ്രായഗ്രഹണാത് അസർവനാമന പ്രഥമാതിരിയെ നസ്ത. പക്ഷേ നിമിത്ത പര്യായ യോഗേ സർവാസം പ്രായ, മിക്കവാറും എന്നാണ്. അതങ്ങനെ പറഞ്ഞത് ഉറപ്പിച്ചു പറയാത്ത. സർവനാമം പ്രയോഗിക്കാത്തിടത്ത് പ്രഥമീം ദ്വിതീയം വരത്തില്ല എന്നാണ്. പ്രായഗ്രഹണാത് അസർവനാമന, അസർവനാമമാണെങ്കിൽ എന്നുവെച്ചാൽ സർവനാമം പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രഥമാദിതീയ നസ്തഃ ജ്ഞാനേന നിമിത്തേന, ജ്ഞാനം നിമിത്തമൊന്നും പ്രയോഗിക്കാറില്ല. പിന്നെയോ ജ്ഞാനേന നിമിത്തേന ജ്ഞാനായ നിമിത്തായ ജ്ഞാനാത് നിമിത്താത് ജ്ഞാനസ്യ നിമിത്തസ്യ ഇവിടെ എല്ലാ അർത്ഥവും ഒന്ന് തന്നെ. ജ്ഞാനേന നിമിത്തേന ഹരി സെവ്യഹ, ഹരി സേവ്യഹ കേന കാരണേന, ഹരി സേവിക്കപ്പെടേണ്ടവനാണ്. എന്ത് കാരണം കൊണ്ട് പറയുന്നു? ജ്ഞാനേന നിമിത്തേന എന്നുവെച്ചാൽ ജ്ഞാനം നിമിത്തമായി, എന്നുവെച്ചാൽ ജ്ഞാനത്തിന് വേണ്ടി. ഞാനായ നിമിത്തായ ഹരി സേവ്യഹ, അത് തന്നെ അർത്ഥം. ഞാനേ നിമിത്തേ ഹരി സേവ്യ, എല്ലാ അർത്ഥവും ഹരി സേവിക്കപ്പെടേണ്ടതിന്റെ കാരണത്തെ പറയുന്നു. ഹരിയെ എന്തിനു സേവിക്കണം എന്നുള്ളതിന്റെ കാരണം പറയുന്നു. ഞാനായ നിമിത്ത ഇത്യാദി. അടുത്തത്, അടുത്ത രണ്ട് സൂത്രങ്ങൾ എന്ന് പറയുന്നത് തദ്ധിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആ ഭാഗങ്ങളൊക്കെ പഠിക്കാതെ വ്യക്തമാക്കില്ല. മൂന്നാമത്തെ സൂത്രം, ദൂരാന്തികർത്ഥേഹി ഷഷ്ടി അന്യദരസ്യ. ഏതേർ യോഗേ ഷഷ്ടി സ്യാത് പഞ്ചമീ ച. ദൂരാർത്ഥത്തിലുള്ള ശബ്ദങ്ങളോടും അന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളോടും അന്വയിക്കുമ്പോൾ ഷഷ്ടി, അതിൽ ഷഷ്ടി ഇവിടെ ദൂരാന്തികാർത്ഥൈഹി എന്ന് തൃതി വന്നെങ്ങനെയോ സഹ, അപ്പൊ അതിനോട് യോജിക്കുമ്പോൾ അതില് ഏതാണോ അതിനോട് അന്വയിക്കുന്നത്. ദൂരാന്തികാർത്ഥേഭ്യോ എന്ന് പറയുമ്പോൾ എന്ത് വിഭക്തി? അതെങ്ങനെ ഒന്ന് ദുരാന്തികാർത്തേഭ്യോ എന്ന് പറയുന്നത് പഞ്ചമി എന്ന് പറഞ്ഞ എങ്ങനെ വന്നു എന്നാണ്? അങ്ങനെ അങ്ങനെ പറഞ്ഞ് അത് തന്നെ ദുരാന്തികാർത്തേഭ്യോ എന്ന് പറയുന്നത് പഞ്ചമി വന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വന്നു എന്നാണ് സൂത്രം? അത് എങ്ങനെയാ പറയുന്നത്? ആ സൂത്രത്തിൽ എന്തു പറയുന്നു? എങ്ങനെ ദൂര, അവിടെ ദൂരശബ്ദമാണോ? ദൂരാന്തികാർത്തേഭ്യോ എന്ന് പറയുന്നിടത്ത് ദൂരശബ്ദമാണോ? അവിടെ ഏത് ശബ്ദമാണ്? അവിടെ ശബ്ദം ഏതാണ്? ഏതിൽ നിന്നാണ് പഞ്ചമി വന്നിരിക്കുന്നത്? അർത്ഥശബ്ദത്തിൽ നിന്നല്ല, ദൂരാന്തികാർത്ഥശബ്ദം. ഇപ്പൊ ദൂരശബ്ദമല്ല, അന്തിക ശബ്ദമല്ല, പിന്നെയോ ദൂരാന്തികാർത്ഥ എന്ന് പറയുന്ന സമസ്ത പദമാണ്. അതിൽ നിന്ന് എങ്ങനെ പഞ്ചമി വന്നു? എങ്ങനെ പാതാനം? എന്തിന്റെ പാതാനം? അതായത് പ്രത്യേക പരശ്ച, പരശബ്ദം വന്നപ്പോ പഞ്ചമി വന്നു. യേസൂത്രപ്രകാരം അതീതമായിട്ട് എന്താ വന്നത്? കാരകപ്രക്രിയയിലാണ് അത് പഠിച്ചത്. ഏതാ പഠിച്ചതാണ്? എങ്ങനെ അന്യാദ അന്യാരാദ് ഇതിരർത്ഥ ദിക്ശബ്ദ ദിക്ശബ്ദമാണ് എന്ത് പര പര എന്ന് പറയുന്നത് എന്താണ് ദിക്ശബ്ദം പ്രത്യേക പരശ്ച പര എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ പ്രത്യേകങ്ങൾ എവിടെ വരണം പരത്തിൽ വരണം അപ്പൊ പരശബ്ദ യോഗം അവിടെ ഉണ്ട് അപ്പൊ ചോദിക്കും അവിടെ പരശബ്ദം ഉണ്ടോ എന്ന് വിനാപിതദ് യോഗം പഞ്ചമി ശബ്ദം വേണമെന്നില്ല അർത്ഥം പറഞ്ഞ് മതി എന്തുവരും പരശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി അതുപോലെ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിനാപിതദ് യോഗം എന്നിവിടെ സഹയുക്തി അപ്രധാന അതേപോലെ തന്നെ ഇവിടെ പരശബ്ദം വേണമെന്നില്ല പരശബ്ദം വിനാപിയോഗം അന്യാരാധിതരൊക്കെ നിശബ്ദ പഞ്ചമി അപ്പോൾ അങ്ങനെ പഞ്ചമി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്നല്ല അതിൽ നിന്നാണ് വരുന്നത് ദൂര അന്തിക അർത്ഥ ശബ്ദങ്ങളിൽ നിന്ന് പഞ്ചമി വരുന്നു തൃതി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താണ് യോഗേ എന്ന് പറഞ്ഞാൽ അതിനോട് ഏതിനാണോ യോഗം വരുന്ന അതിന് അതുകൊണ്ട് ഇവിടെയും വന്നിരിക്കുന്ന എന്താണ് ദൂരാന്തികമായ ശബ്ദമാണ് ദൂരവും നികടവും അതിന്റെ യോഗം ഏതിന് ഗ്രാമത്തിന് അതിന് ഷഷ്ഠിയും വന്നു പഞ്ചമിയും വന്നു യോഗത്തിനാണ് വരുന്നത് രണ്ടും അടുത്തടുത്ത സൂത്രങ്ങളാണ് ഏത് ദൂരാന്തികാർത്ഥേഭ്യോ ദ്വിതീയാച്ച ഇവിടെ അന്യദരസ്യ എന്ന് പറയുന്നത് സമുച്ചയാർത്ഥത്തിലാണ് തൊട്ടു മുമ്പിലുള്ളതാണ് എന്ത് ദ്വിതി അതിനെ എടുക്കുന്നില്ല പിന്നെ ഈ അന്യദരസ്യം ഏതിനെ സമന്വയിപ്പിച്ചത് മുമ്പുള്ള പഞ്ചമി എന്തുകൊണ്ട് വ്യാഖ്യാനാർത്ഥം അന്യദരസ്യം എന്ന് പറയുന്നത് ഇവിടെ അഭ്യയമാണ് സമുച്ചയാർത്ഥമാണ് അത് വികല്പമല്ല സംശയിക്കുന്നു മേളിൽ നിന്ന് വരുന്നു ഗ്രാമസ്യ ഗ്രാമാത് ഗ്രാമസ്യ ദൂരം ഗ്രാമസ്യ നികടം അങ്ങനെ യോഗം എന്ന് വെച്ചാ സഹയുക്തെ സഹയുടെ യോഗത്തിൽ വന്നിരിക്കുകയാണ് തൃതീയ ദുരാന്തികാർത്ഥേഹി സഹ യോഗി എന്നല്ലേ അപ്പൊ പിന്നെ പേരെന്താ സഹയിൽ ഏതേ വരത്തുള്ളൂ തൃതീയ വരത്തുള്ളൂ യോഗോജനോ ബഹുജനോ വരാം അപ്പൊ നേരത്തെ വന്നതിൽ എന്താണ് ഉദാഹരണം കൊടുത്തത് ദുരാന്തികാർത്ഥേഭ്യോ അവിടെ എന്താ ഉദാഹരണം കൊടുത്തത് അവിടെ ദൂരത്തിൽ വന്നു ദൂരാത് ദൂരേണ ദ്വിതീയ തൃതീയ പഞ്ചമി അവിടെ ദൂരത്തിലാണ് വന്നത് ഇവിടെ ദൂരത്തിൽ മാറ്റമൊന്നുമില്ല ഗ്രാമത്തിൽ വന്നു അവിടെ ഗ്രാമത്തിന് എന്താ കൊടുത്തിരിക്കുന്നത് ഗ്രാമസ്ഥിതി അപ്പൊ ആ ഷഷ്ടി എങ്ങനെ വന്നു ഗ്രാമ ഗ്രാമസംബന്ധിയ ഈ സൂത്രപ്രകാരം വന്നുകൂടി ദൂരശബ്ദത്തിന്റെ യോഗത്തിൽ ഈ സൂത്രം എന്താ പറഞ്ഞിരിക്കുന്നത് ഷഷ്ടി വരാവുന്നു അവിടെ എന്താണ് ദൂരശബ്ദത്തിന്റെ ഇല്ലേ ഇല്ലേ ഷഷ്ടി വരാമെന്ന് ഏത് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഉപയോഗിക്കാം. പഞ്ചമി ഉപയോഗിക്കാം. എന്തുകൊണ്ട്? ദൂര അന്തിക ശബ്ദങ്ങളുടെ യോഗത്തിൽ പഞ്ചമി ഉപയോഗിക്കാം. ഇപ്പൊ ഗ്രാമാതെന്ന് പറയാം. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, ദൂരാന്തികാർത്ഥി പഞ്ചമി എന്ന് പറഞ്ഞു. അപ്പൊ ദൂരാന്തികാർത്ഥ ശബ്ദത്തിൽ നിന്നും പഞ്ചമി ഉപയോഗിക്കാം, ഗ്രാമത്തിലും പഞ്ചമി ഉപയോഗിക്കാം. അടുത്തു വരുന്നത്, അതിന് വിശേഷിച്ചൊന്നുമില്ല. അതിലെന്താ? എങ്ങനെ? അപാദാനേ പഞ്ചമി അതിൽ നിന്ന് വരും. മുമ്പിൽ താഴെ നിന്നല്ല, മേളിയിൽ നിന്ന്. അപാദാനെ പഞ്ചമി അതാണ് സമുച്ചയമെന്ന് പറഞ്ഞു. ഇടയ്ക്കുള്ളതിനെല്ലാം വിട്ടിട്ട് മേളിയിൽ നടത്ത്. എന്റെ മുമ്പിൽ വരുന്നതാണ് ഏലപ്പാ ദ്വിതീയ എല്ലാം, അതൊന്നും എടുക്കത്തില്ല. മറിച്ച് വളരെ ദൂരെയുള്ള പഞ്ചമിയെ സമുച്ചയിച്ചു. അനുവൃത്തിയാണെങ്കിൽ ഏലപ്പാ ദ്വിതീയ ദ്വിതീയ വരണം. അത് 31 34 പക്ഷെ ദ്വിതീയൊന്നും ഇവിടെ വരുന്നില്ല. മുമ്പുള്ള ഒന്ന് അടുത്ത രണ്ടു മൂന്ന് സൂത്രങ്ങളൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമുള്ളതല്ല. അടുത്ത് വരേണ്ടത് കർത്തൃകർമ്മോഹോ കൃതി, മറ്റൊക്കെ തദ്ധിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂത്രങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം, വലിയ ഉപയോഗമുള്ളതുമില്ല, അപൂർവ പ്രയോഗങ്ങളാണ്. കർത്തൃകർമ്മണോ കൃതി എന്ന് പറയുന്നതും കൃതന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. അത് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാകും. അത് തന്നെ കർത്തൃകർമ്മണോ കൃതി. കൃതിയോഗെ കർത്തരി കർമ്മണിജ ഷഷ്ടി സ്യാത്. കൃഷ്ണസ്യ കൃതി ജഗത കർത്ത കൃഷ്ണ ഗുണകർമ്മണി വായിഷ്യത്തെ നേത അശ്വസ്യ സൃഗ്നസ്യ സൃഗ്നം വ കൃതിക്കും തദ്ധിതേ മാഭൂത് കൃതപൂർവി കടം. കൃതി കൃത് പ്രത്യയങ്ങളാണ്. കൃത് പ്രത്യയങ്ങൾ അന്ത്യത്തിൽ വരുന്നതിനാണ് പറയുന്നത് കൃതന്തം. ആണ് പറഞ്ഞിരിക്കുന്ന കൃത് യോഗയെ കർത്തരി കർമ്മണിജ സൃഷ്ടിച്ച കൃത് യോഗത്തിൽ കൃതന്തത്തിന്റെ അന്വയത്തിൽ കർത്താവിലും കർമ്മത്തിലും ഷഷ്ടി വരും. കർത്താവിൽ വന്നതിന് സാധാരണ പറയും കർത്തരി ഷഷ്ടി. വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് കർത്തരി ഷഷ്ടിയാണ്. പിന്നെ കർമ്മണി ഷഷ്ടി എന്ന് പറഞ്ഞിരിക്കും. ഈ കർത്തരി ഷഷ്ടി കർമ്മണി ഷഷ്ടി എന്നങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ചാണെങ്കിൽ കർത്താവിൽ ഏത് വരണം? തൃതീയ പ്രഥമ. രാമ ഗച്ഛതി, രാമൻ പോകുന്നു. രാമേണ ഗ്രാമ ഗമ്യത്തെ തൃതീയ. ഈ രണ്ടിൽ നിന്നും വേറിട്ട് കർത്താവിൽ ഷഷ്ടിയും വരാം. ഇപ്പൊ ഷഷ്ടി വരുമ്പോ അത് കർത്താവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഷഷ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ധരിക്കും? കേവല സംബന്ധാർത്ഥം ധരിക്കും. അത് വരാൻ പാടില്ല. ഉദാഹരണം ഇവിടെ എന്താണ്? കൃഷ്ണസ്യ കൃതി എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നത് കൃഷ്ണന്റെ കൃതി എന്നാണെന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന്റെ കർത്താവാര് കൃഷ്ണൻ തന്നെ, കൃഷ്ണന്റെ സൃഷ്ടി എന്നാണ്. മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ കുഴപ്പമില്ല. എന്താണ് കൃഷ്ണസ്യ എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കൃഷ്ണന്റെ കൃതി എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ കൃഷ്ണന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ വ്യാകരണത്തിൽ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് ആ സൃഷ്ടിയുടെ കർത്താവ് കൃഷ്ണൻ തന്നെ. ഇത് കർത്തൃകാരകമാണ്. കർത്തൃകാരകത്തിൽ എന്ത് വന്നു? ഷഷ്ടി വന്നു. അതുകൊണ്ട് ഇനി എന്തു പറയും? കാരകഷ്ടി. സാധാരണ കാരകത്തിൽ ഷഷ്ടി വരാറില്ല. ഷഷ്ടി വരുന്നത് എങ്ങനെയാണ്? ശേഷേഷ. അപ്പൊ ചിലടത്ത് എഴുതിയിരിക്കും ശേഷേഷ്ടി വ്യാഖ്യാനങ്ങൾ, ചിലടത്ത് എഴുതിയിരിക്കും കാരകഷ്ടി എന്നെഴുതിയിരിക്കും. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇതെല്ലാം വ്യാഖ്യാനങ്ങളിൽ ഒരു കൃത്യമായ അർത്ഥം പറയേണ്ടി വരുന്നിടത്താണ് ഇതൊക്കെ പറയുന്നത്. എങ്ങനെ? ഏത്? അതിന് നമ്മൾ കൃതന്തം പഠിക്കണം. കൃതി എന്ന് പറയുന്നത് കൃതന്തമാണ്, സൃഷ്ടി എന്നാണ് അർത്ഥം. കൃതാതുവിൽ നിന്ന് ഭാവേ സ്ത്രീയാം തിൻ, തിൻ പ്രത്യയം വന്നു. കൃ തീ കൃതി കൃതന്തമായി സുബന്ധമായി പ്രാതിസഞ്ജം വന്നു. സ്വാദുത്പത്തി കൃതി. അത്രയും പ്രക്രിയ നമ്മൾ പഠിക്കണം, ധാതു മുതൽ പഠിക്കണം. അപ്പൊ പിന്നെ അതിന് സംശയം വരില്ല. വ്യാകരണം പഠിച്ചിട്ടുള്ളവർക്ക് ഒരു സംശയവും വരത്തില്ല. കൃതി എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താണോ കൃതന്തമാണോ. അപ്പോ ഇവിടെ കൃഷ്ണശബ്ദത്തിൽ ഷഷ്ടി വന്നിരിക്കുന്നു മനസ്സിലാവും. ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃതി എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിലാണ്. അപ്പൊ കർത്താവ് എന്ന് പറയുന്നത് ഉക്തമായില്ല. ഭാവം എന്ന് ചക്രിയാണ് ഉക്തമായത്. അപ്പൊ കർത്താവിൽ ഏത് വരും? അപ്പൊ എങ്ങനെ വരും? അത് പാടില്ല, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ പ്രയോഗിക്കണം? കൃഷ്ണസ്യ കൃതി. കൃഷ്ണേന കൃതി എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം കൃതന്ത യോഗത്തിലായതുകൊണ്ട് കർത്താവ് അനുക്തമാണെങ്കിൽ എന്ത് വരണം? കൃതിയ കർത്തൃ കർണയോഹോ. അത് തെറ്റാണ്. ആണ് ബ്രഹ്മസൂത്ര ചർച്ച വന്നത്. ഇത് കർമ്മണി ഷഷ്ടിയാണോ അതോ ശേഷേ ഷഷ്ടിയാണോ ചർച്ച വന്നു. എന്നൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അർത്ഥം എന്താണ്? കൃഷ്ണന്റെ പ്രവൃത്തി. പക്ഷെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അറിയണം. കൃതിയും കൃഷ്ണനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കണം. കൃതി എന്ന് പറയുന്നത് ഒരു ക്രിയയെ പറയുകയാണ്, സൃഷ്ടിക്രിയെ. കൃഷ്ണൻ എന്ന് പറയുന്നതിന്റെ കർത്താവാണ്. കൃഷ്ണ കർത്തൃക കൃതി, കൃഷ്ണൻ കർത്താവായി വരുന്ന കൃതി. അപ്പോ അതില് വരുന്നത് നമ്മൾക്കിപ്പോ അറിയാത്ത ഒരു കാര്യം, കൃതി എന്ന് പറയുന്നത് എങ്ങനെ കൃതന്തമാണ് ആയി എന്നുള്ളതാണ്. അത് നമ്മൾ കൃതന്ത പ്രക്രിയ പഠിക്കുമ്പം മനസ്സിലാവും. അത് കൃത്യമായിട്ട് അറിയുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കണ്ടിട്ട് വ്യാകരണം അങ്ങനെ പഠിക്കാതെ ഭാഷ പഠിക്കുന്നവർ അർത്ഥം കണ്ടിട്ട് ഊഹിക്കും ഇത് കൃതന്തമാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഷയുടെ പരിചയം വരുമ്പോൾ അർത്ഥം കണ്ട് തന്നെ മനസ്സിലാക്കാം. സൂത്രങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഏത് സൂത്രം ഏത് പ്രത്യയം എന്ന് വ്യക്തമായി മനസ്സിലാകും. അതുപോലെ തന്നെ കർമ്മണി ഷഷ്ടിക്ക് ഉദാഹരണം പറയുന്നു. ജഗതഃ കർത്താ കൃഷ്ണ. അവിടെ കൃഷ്ണന്റെ വിശേഷണമായിട്ടാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? കർത്താ കർത്താവ്. തൃച്ച് പ്രത്യമാണ് കർത്താ, കൃത് പ്രത്യമാണ് തൃച്ച്. തൃച്ചില് ചു പോവും, ബാക്കി ശേഷിക്കുന്നത് കർത്തൃ എന്നിരിക്കും. അതിൽ നിന്ന് കർത്താ എന്നാവുന്ന എങ്ങനെ? പ്രകാരം അനങ്ങുവന്ന് ഉപധാതു ദീർഘിച്ചു. കർത്ത അടുത്ത് ആ കർത്ത ബാക്കി കർത്താരു കർത്താര. അപ്പോൾ ഇത് കൃതന്താം പ്രക്രിയ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കർത്ത എന്ന് പറയുന്നത് എന്താണ്? കൃതന്തമാണ്, പ്രവർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്, ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കൃഞ്ഞുകരണേ, കൃതി എന്ന് പറയുന്നത് കൃഞ്ഞുകരണേ, അതിൽ നിന്ന് ഭാവാർത്ഥമാണ്. കൃതി എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ്. കർത്ത എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ എന്നാണ്. അത് മനസ്സിലാവും. പിന്നെ അവിടെ അടുത്ത് വരുന്ന ജഗശബ്ദം, അപ്പൊ കർത്താവ് കൃഷ്ണനാണെന്ന് പറഞ്ഞു. എന്തിന്റെ കർത്താവ്? ജഗത്തിന്റെ. അപ്പൊ ജഗത്ത് കർമ്മമായി. അപ്പൊ കർമ്മത്തിൽ എന്ത് വരണം? കർമ്മണി ദ്വിതീയ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? കൃതന്തത്തിന്റെ യോഗത്തിൽ വന്നാൽ ദ്വിതീയല്ല വരേണ്ടത്, ഷഷ്ടി. ജഗത കർത്ത. അപ്പൊ ഈ ഷഷ്ടി കണ്ടുകഴിഞ്ഞാല് സാധാരണഗതിയിൽ കർമ്മമാണെന്ന് നമ്മൾ ധരിക്കത്തില്ല. സംബന്ധമാണെന്നോ, കൃഷ്ണ സംബന്ധിയായിട്ടുള്ള എന്തോ ഒരു സാധനം, കൃഷ്ണന്റെ പ്രവൃത്തിയുടെ വിഷയം അതാണ്. അതായത് കൃഷ്ണനാണ് സൃഷ്ടിച്ചത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് കർമ്മത്തിൽ ഷഷ്ടി വന്നാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണം. ഇവിടെ കർമ്മത്തിൽ സാധാരണ എന്താ പറയുന്നത്? ദ്വിതി. അത് വന്നില്ല, പകരം എന്ത് ചെയ്തു? പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമില്ല. അർത്ഥം എന്താണ്? ഇവിടെ ജഗത്തിനെ സൃഷ്ടിച്ചത് കൃഷ്ണൻ തന്നെ എന്ന് തന്നെ അർത്ഥം. അതാണ് അർത്ഥത്തിൽ വ്യത്യാസമില്ല, രൂപത്തിൽ വ്യത്യാസം വന്നു. ജഗത് കർത്ത എന്നു വന്നു. ജഗത് കർമ്മക വ്യാപാരവാൻ കൃഷ്ണ. ജഗത്തിന് സംബന്ധിക്കുന്ന വ്യാപാരം ക്രിയയുള്ളവനാണ് കൃഷ്ണൻ. അങ്ങനെ വരുന്നു. അപ്പോൾ ആ വ്യക്തമായ അർത്ഥ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ഷഷ്ടി കണ്ടുകഴിഞ്ഞാൽ സാമാന്യ സംബന്ധ അർത്ഥത്തിലാണോ, അതോ അവിടെ ഏതെങ്കിലും സംബന്ധം വന്നാൽ ദൂരം അത് കാരകമല്ല, കർമ്മമേ അല്ല. പക്ഷെ ഷഷ്ടിയായിട്ടും അവിടെ എന്ത് ചെയ്തു? അത് കാരകമായി. അതുകൊണ്ട് പറയുന്നതിനെ പറയും എന്താണ്? കർമ്മണി ഷഷ്ടി. വ്യാഖ്യാനത്തിൽ എഴുതും, കൂടുതലൊന്നും എഴുതത്തില്ല. കർമ്മണി ഷഷ്ടി എന്നെഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇവിടെ കേവല സംബന്ധമല്ല, കർമ്മമാണ്. കൃതന്തം പഠിച്ചില്ലെങ്കിൽ നമുക്കത് വാക്യങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ മനസ്സിലാവും. അർത്ഥം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത് കൃതന്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടതാണ്, ധാരാളം പ്രയോഗത്തിൽ വരുന്നതും അർത്ഥം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ വാക്യങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാകുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. ഗുണകർമ്മണി വാ ഇഷ്യത്തെ. അതായത് ദ്വികർമ്മക ധാതുക്കളുണ്ട്. ഏതൊക്കെയാണ്? ദുഹ്യാച് പച്ച്, ദണ്ഡുരുചി, പ്രച്ഛിജി, ശാസ് ജി, മഥമുഷാം, കർമ്മയുഗിസ്യാത്, അകഥിതം തഥാ സ്യനീഹൃതൃഷ്വഹാം. ഏതാണ് അറിയാമോ? ഒരാളെ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ചെറുതായിട്ടൊന്ന് മൂണി സപ്പോർട്ട് ചെയ്തു. ദുഹ്യാച് പച്ച്, ദണ്ഡുരുചി, പ്രച്ഛിജി, ശാസുജി, മഥമുഷാം, കർമ്മയുഗിസ്യാത് തഥാ സ്യനീഹൃതൃഷ്. അതില് ദുഹ്യാച് പച്ച് ഇങ്ങനെ വരുന്ന ധാതുക്കളെല്ലാം എന്താണ്? ദ്വികർമ്മക ധാതുക്കളാണ്. അത് നമ്മൾ ഏത് സൂത്രത്തിലാണ് പഠിച്ചത്? ആ കഥിതം ചെന്ന് പറയുന്ന സൂത്രത്തിൽ പഠിച്ചത്. അത് ദ്വികർമ്മക ധാതുക്കളാണ്. അപ്പൊ അതിൽ ഒന്ന് മുഖ്യകർമ്മവും മറ്റൊന്ന് ഗൗണകർമ്മവും. അകൃത് യോഗം വന്നാല് ഗുണകർമ്മത്തിൽ എന്തുവരും? ഈ പറയുന്ന സൂത്രം വികല്പമായി, കർമ്മത്തിൽ വികല്പമായി ഷഷ്ടി വരും. ആ സൂത്ര ശരിക്കും അറിഞ്ഞിരുന്നാൽ ഇത് എളുപ്പമാണ്. അവിടെയുണ്ട് തദാസ്യാ നീഹൃതൃഷ്വഹ, അവിടെ നീഞ്ഞ് പ്രാപണേ എന്ന് പറയുന്ന ധാതു വരുന്നുണ്ട്. അതിന് രണ്ട് കർമ്മങ്ങൾ വരാം, ഒന്ന് മുഖ്യകർമ്മവും അജാം ഗ്രാമം നൈതി. അവിടെ പഠിച്ചു അജത്തെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നയിക്കുന്നു. മുഖ്യകർമ്മം ഏതാണ്? ക്രിയയിലൂടെ കർത്താവ് പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏതാണ് മുഖ്യകർമ്മം? ഗുണകർമ്മോ ഗൗണകർമ്മ ഏതാണ്? ഗ്രാമം. അപ്പൊ മുഖ്യകർമ്മ ഏതോ? രണ്ടും ഗ്രാമം തന്നെ. ഗ്രാമം മുഖ്യകർമ്മം, ഗൗണകർമ്മം അതവിടെ പഠിച്ചതാണ്. നേത അശ്വസ്യ സൃഗ്നസ്യ സൃഗ്നം വാ. കാരണം ഇയാൾ കൊണ്ടുപോകുന്ന ആ ക്രിയ എന്ന് പറയുന്നത് എന്താണോ നയിക്കുക, ഗ്രാമത്തെയാണോ നയിക്കുന്നത്, അജയാണോ നയിക്കുന്നത്? അപ്പൊ മുഖ്യകർമ്മ ഏതാവും? ഗ്രാമം. അജ എന്തുകൊണ്ട്? ആ ക്രിയയിലൂടെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നത്, കാരണം നയിക്കുന്നത് ഗ്രാമത്തെയല്ല ആടിനെയാണ്, അതായി മുഖ്യകർമ്മം. രണ്ടാമതായ ചോദ്യം വരുന്നത് എവിടേക്ക്? ഗ്രാമം. അപ്പൊ അത് ഗുണകർമ്മമാണ്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ഗുണകർമ്മത്തിൽ ഈ സൂത്രത്തിൽ വിധിച്ച ഷഷ്ടി വികല്പമായിട്ട് വരും. അപ്പൊ ഇവിടെ നോക്കുക, നേത അശ്വസ്യ സൃഗ്നസ്യ സൃഗ്നം വാ. ഇവിടെ മുഖ്യകർമ്മം എന്ന് പറയുന്നത് അശ്വ. അപ്പൊ മുഖ്യകർമ്മത്തിൽ എന്തായാലും എന്താണ്? കൃദന്തത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വന്നു. കർമ്മത്തിൽ ഒരുന്നല്ലേ പറഞ്ഞു, കർത്തൃകർമ്മണോഹോ കൃതി. ഇവിടെ കൃദന്തം ഏതെന്നാണ് അറിയേണ്ടത്. നേരത്തെ കർത്ത എന്ന് പറഞ്ഞതുപോലെ തന്നെ നേതാ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൃദന്തം. നയിക്കുന്നവൻ നേതാ എന്ന് പറഞ്ഞാൽ നീഞ്ഞ പ്രാപണെന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തൃച്ചു വന്ന് കർത്തരി. നേതാ നയിക്കുന്നവൻ. എങ്ങനെ? നാമപദങ്ങളെല്ലാം കൃദന്തങ്ങളാണ്. ഒരു ധാതുവിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നു. ധാതുവിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന രണ്ട് രൂപങ്ങളാണ്, ഒന്ന് തിങ്ങന്തം, മറ്റൊന്ന് കൃദന്തം. പണ്ണീഞ്ഞ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തിങ്ങന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നയതി, കൃദന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പലതും വരാം. അതിലൊന്നാണ് നേത നീത നയനം. ഒരു ധാതുവിൽ നിന്ന് പല രൂപങ്ങൾ, ഇതെല്ലാം കൃദന്തങ്ങളാണ്. അതെല്ലാം കൃദന്തങ്ങളെല്ലാം എന്താവും? സുബന്ധമാവും. ഇപ്പൊ കർത്ത കരോതി എന്ന് പറഞ്ഞാൽ തിങ്ങന്തം, അത് സുബന്ധമല്ല തിങ്ങന്തം. ആ സമയം കർത്ത കരണം ക്രിയ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം കർമ്മ, എല്ലാ ശബ്ദങ്ങളും എന്താണ്? കൃതധാതുവിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന കൃതന്തങ്ങളാണ്. ഒരു ധാതുവിൽ നിന്ന് പലതരത്തില് കൃതന്ത ശബ്ദങ്ങളുണ്ടാകാം നേരിട്ട്. തിങ്ങന്തങ്ങളും പലതരത്തിലുണ്ടാകാം. കർത്തരി വരാം, കർമ്മണി വരാം, നിജന്തം വരാം, സനന്തം വരാം, അങ്ങനെയൊക്കെ ഒന്ന് പലതരത്തിലത് മാറും. എന്നാലും അങ്ങനെ മാറുമ്പോ പഠിതാതു പിപഠിഷ പഠനെന്ന് പിന്നെ സന്മന്ന് രൂപത്തിന് വ്യത്യാസം വരും. പിന്നെ അത് തിങ്ങന്തമായി പിപഠിഷ തീ പിപഠിഷയിത്ത പിന്നെ കൃതന്തമായി അങ്ങനെ മാറി മാറി പോവും. അത് പിന്നെ പരിചയം കൊണ്ടേ മനസ്സിലാവും, കുറച്ച് പരിചയം എന്നാണ് പൊതുവെ ഇങ്ങനെ മനസ്സിലാവും. ധാതുവിൽ നിന്ന് നേരിട്ട് കർത്ത കരണം ക്രിയ ഇങ്ങനെയെല്ലാം വരുമ്പോൾ അത് കൃതന്തമാണ്. അതുകൊണ്ട് നീങ്ങി ധാതുവിൽ നിന്ന് നേത്ത കൃതന്തമായി അതിന്റെ യോഗത്തിൽ കർത്തൃകർമ്മണോഹോ കൃതി എന്ന് പറഞ്ഞു. കർമ്മത്തിൽ ഷഷ്ടി വന്നു അശ്വസ്യ വന്നു കഴിഞ്ഞു. പക്ഷെ ഈ ധാതുവിന്റെ പ്രത്യേകത രണ്ട് കർമ്മങ്ങളുണ്ട്. ഗുണകർമ്മാണി വായുഷ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഗൗണകർമ്മത്തിൽ എന്തോന്നു വികല്പമായി ഷഷ്ടി വന്നു. സുഗ്നസ്യ ഷഷ്ടി വന്നില്ലെങ്കിൽ എന്തുവരും? ഷഷ്ടി വന്നില്ലെങ്കിൽ ദ്വിതീയ വരും. അതങ്ങനെ ദ്വിതീയ വന്നോ ഗുണകർമ്മമാണ്ട് അവധിഞ്ച ദ്വിതീയാണ് അവധിക്കുന്നത്. കർമ്മണി ദ്വിതീയ വന്നു. പിന്നെ അവധിഞ്ച എന്താ ചെയ്തത്? കർമ്മസഞ്ജ വിധിച്ചു. അവധി പ്രകാരം സൃഗ്നമെന്നുള്ളത് കർമ്മസഞ്ജ വിധിച്ച് കർമ്മണി ദ്വിതീയ വന്നു. അല്ലെങ്കിൽ ഷഷ്ടി വരും. അപ്പോ ഇങ്ങനെ വരുന്നിടത്ത് ആദ്യം നോക്കണം, അറിയേണ്ടത് ഇത് ദ്വികർമ്മകമാണോ അല്ലേ എന്നുള്ള അറിയണം. അതിന് പാട്ടറിഞ്ഞിരിക്കണം. ഏത് പാട്ട്? ദിഹാജ് പച്ച് ദുജി പ്രച്ചി ശേഷാസുജി മധമുഷാം കർമ്മയുഗസ്യ തഥാസ്യ നേഹരു കൃഷ്മഹാം ഇതറിഞ്ഞിരിക്കുന്നു. പിന്നെ മുഖ്യമേത് ഗുണമേതെന്നറിഞ്ഞിരിക്കണം. അതറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാണുമ്പോൾ രണ്ടും മുഖ്യം പോലെയൊക്കെ തോന്നും. ആ തോന്നലിൻ്റെ കുഴപ്പമാണ്. ക്രിയയായി കൊണ്ട് ഏതിനോടാണ് ബന്ധപ്പെടുന്നതെന്ന് ചിന്തിക്കണം. നയിക്കുന്നു, നയിക്കുന്നത് ഗ്രാമത്തെയാണോ ആടിനെയാണോ എന്ന് ചിന്തിക്കണം. ഗ്രാമത്തെയാണ് നയിക്കുന്നതെങ്കിൽ ഗ്രാമമാകുന്നത് ആടിനെയാണ് നയിക്കുന്നതെങ്കിൽ ആടാവും കർമ്മം. അപ്പം ആട്ടിനെ നയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും നയിക്കുന്നത് ഗ്രാമത്തെ അല്ല, അപ്പൊ ആട് മുഖ്യ കർമ്മം. പിന്നെ ഗ്രാമം എന്തായി? ഗുണകർമ്മം. അങ്ങനെ അർത്ഥത്തെ ചിന്തിച്ചിട്ട് ഗുണകർമ്മം മനസ്സിലാക്കും. പിന്നെ ആ ഗുണകർമ്മത്തിൽ ഗുണകർമ്മണി വായുഷ്യത എന്ന് പറഞ്ഞുകൊണ്ട് വികല്പമായിട്ട് ഇത് ഓടുന്നില്ലല്ലോ. ഇപ്പൊ ഞാനിന്ന് വിഷമിക്കുന്നില്ല, ഇത് അനങ്ങുന്നില്ല. എത്രയായി? അപ്പോ ഇവിടെ എന്ത് വരുന്നു? അതാ ഞാൻ നോക്കുന്നു, സമയം പോകുന്നില്ല. ഇന്ന് എത്ര പറഞ്ഞിട്ട്? അപ്പോ ഗൗണകർമ്മത്തെ കണ്ടുപിടിച്ചു. അതിലെ വികല്പമായിട്ട് കൃതന്ത യോഗം, ഇവിടുത്തെ കൃതന്ത ഏതാണ്? നേത്ത. അതിന്റെ യോഗത്തിൽ കൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ കൃതന്തമെന്ന് അർത്ഥം മനസ്സിലാക്കി എന്തുകൊണ്ടാണ്? പ്രത്യേകഗ്രഹണേ തദന്താഗ്രാഹ്യ എന്നുള്ള നിയമമാണ് ശരി. അപ്പൊ കൃതന്തമായി നേത, അതിന്റെ യോഗം രണ്ടിനോടും വന്നു. പക്ഷേ കർത്തൃകർമ്മണോ കൃതി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർമ്മമേതോ അതിലെന്തായാലും ഷഷ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? അശ്വശബ്ദത്തിന് ഷഷ്ടി വന്നു. ഗൗണകർമ്മത്തെ വികല്പമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഷഷ്ടി വന്നു. പിന്നെ ശേഷിക്കുന്ന ഒരു സൃഗ്നം വികല്പമായതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു? അകഥിതഞ്ച പ്രകാരം അപാദാനാഹതി അപവക്ഷിതം കാരകം കർമ്മസഞ്ജം. അത് നമ്മുടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർമ്മസഞ്ജം ഒന്നും കർമ്മണി ദ്വിതീയ സൃഗ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേര്. സൃഗ്നത്തിലേക്ക് കൊണ്ടുപോകുന്നു. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ പേരാണ് സൃഗ്നം. വ്യാകരണത്തിൽ ധാരാളം വരുന്ന ഒരു സ്ഥലമാണ്. കൃത്തിന്റെ സപ്തമി. കൃതന്റെ സതി എന്നർത്ഥം. കൃതിക്കും കൃതന്തോ എന്നതിന് പറഞ്ഞു തദ്ധിതേ മാഭൂത്. കൃതി യോഗം എന്ന് പറയുമ്പോൾ അത് പൂർവ്വം പരവുന്നൊന്നുമില്ല. കൃതന്തം പൂർവ്വത്തിനുമാകാം പരത്തിനുമാകാം. തദ്ധിതമാണെങ്കിൽ വരാൻ പാടില്ല. എവിടെ അത് ഏത് സപ്തമിയാണെന്ന് നോക്കണം. സപ്തമി പലതില്ലേ? സപ്തമിക്ക് മൂന്നർത്ഥം പിടിച്ച് ഏതൊക്കെയാണ്? അവിടെ നമ്മൾ ഇഗോ എണച്ചി എന്ന് പറയുന്നിടത്ത് പറഞ്ഞു, അവിടെ സതി എന്ന് പറയുന്നത് എന്നാണോ? അവിടെ ഏത് സപ്തമി എന്ന് പറഞ്ഞു? ഉപശ്രേഷികമാണ്. അത് ഫലത്തിൽ എന്തുവരും? പൂർവ്വമൊന്നും പരവൊന്നും ഒക്കെ അർത്ഥം കിട്ടുമെന്നൊക്കെ അവിടെ പറഞ്ഞു. സതിസപ്തമി വേറെയുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. തദ്ധിതേ മാഭൂത് പറയും. തദ്ധിതം ആണെങ്കിൽ, തദ്ധിതമായിട്ട് ഉള്ള യോഗത്തിലാണെങ്കിൽ തദ്ധിതം എന്ന് പറയുന്ന വേറെ, തദ്ധിതത്തിന്റെ യോഗത്തിൽ കൃദന്തം വേറെ, തദ്ധ്യം വേറെ. കൃദന്തത്തിൽ നിന്ന് പിന്നെ എന്തുവരും? തദ്ധിത പ്രത്യയങ്ങൾ വരും. അപ്പോ തദ്ധിതാന്തമാവും. കൃദന്തത്തിന്റെ യോഗത്തിൽ വരും, പക്ഷെ തദ്ധിതാന്തമാണെങ്കിൽ ഈ സൂത്രം പ്രവർത്തിക്കത്തില്ല. കൃതന്തത്തിന്റെ യോഗത്തിൽ വരും, പക്ഷെ തദ്ധിതാന്തമാണെങ്കിൽ സമാസാശ പഠിച്ചിട്ടുണ്ടോ? കൃതന്തത്തിന്റെ യോഗത്തിലും തദ്ധിതത്തിന്റെ യോഗത്തിലും ഒന്ന് മാറി മാറി പറയുന്നതുകൊണ്ടാണ്. അപ്പൊ ചോദിക്കുക, ഏതാ തദ്ധിതമെന്ന്? അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ് കൃതപൂർവി തദ്ധിതമാണ്? സപൂർവാശ്ച ഇനി പ്രത്യേകം തദ്ധിതം. തദ്ധിതാന്തമാണ് അതവിടെ വരുമ്പം വ്യക്തമാകും. തദ്ധം പഠിക്കുമ്പോൾ എങ്ങനെ തദ്ധിതമായി എന്നുള്ളത്. തദ്ധിതത്തിന്റെ യോഗത്തിൽ എന്ത് ശബ്ദം വന്നു? കടശബ്ദം വന്നു. അർത്ഥം എന്താണ്? മുമ്പ് കടത്തെ ഉണ്ടാക്കിയവൻ എന്നാണ്. കൃതപൂർവി കടമെന്ന് പറഞ്ഞ കടത്തെ മുമ്പ് ഉണ്ടാക്കിയവൻ. കടമെന്ന് വെച്ചാൽ എന്താണ്? മുമ്പ് നെയ്തെടുത്തവൻ എന്നാണ് കൃതപൂർവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തദ്ധിതാന്തം വന്നു കൃതപൂർവി. ഈ തദ്ധിതാന്തങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. പക്ഷെ ഇവിടെ എന്താണ്? കൃതന്തമല്ലാത്തതുകൊണ്ട് കർമ്മത്തിൽ സൃഷ്ടി വന്നില്ല, കർമ്മണി ദ്വിതീയ. ഈ കൃതപൂർവി കടം എന്ന് പറയുന്നത് വലിയ വിവാദമുള്ള ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ പ്രയാസം. പിന്നെ വിവാദത്തിലേക്ക് പോയാൽ അങ്ങനെ ഇരിക്കും. തൽക്കാലം അങ്ങോട്ട് പോകേണ്ട കാര്യം. ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇനി വരുന്ന സൂത്രങ്ങളെല്ലാം തന്നെ. ഇത് ശരിക്കും മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഏത് ഉഭയപ്രാപ്ത കർമ്മണി തസ്യ വർത്തമാനി അധികരണ വാചനശ്ച, ഇതെല്ലാം ഇതുമായിട്ട് കൃതന്ധമായിട്ട് യോജിച്ചു വരുന്നതാണ്. കൃതന്ധം വിശേഷം മനസ്സിലായില്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം, പലയിടത്തും ഇതിൻ്റെ ആവശ്യം വരും.